ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഭാനം? ജ്ഞാനദർശനത്തിൽ പറഞ്ഞ ജ്ഞാനം പറഞ്ഞു. ജ്ഞാനം രണ്ടു തരത്തിലുണ്ട്, നിർവാധികവും ഔപാധികവും. അതിന് ജ്ഞാനവൃത്തി ജ്ഞാനവൃത്തിയെ കുറിച്ചാണ്. അവിടെ ഭാനവൃത്തി എന്ന് തന്നെ അവിടെയും പറഞ്ഞു. ഭാനവൃത്തിയോടുകൂടിയ ജ്ഞാനവും പറഞ്ഞു. ഭാനവൃത്തിക്ക് എന്താ അർത്ഥം പറഞ്ഞത്? ഭാനവൃത്തിക്ക് എന്താ അർത്ഥം പറഞ്ഞു? രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, എന്നിട്ട് അറിയത്തില്ല എന്താണ് ഭാനവൃത്തി എന്നുള്ള അടക്കം പറഞ്ഞു. എന്താണ് അടക്കം പറഞ്ഞു എന്ന് പറഞ്ഞു? ഭാനവൃത്തിക്ക് എങ്ങനെയാണ് അടക്കം പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേ. ഭാനവൃത്തിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മതി, വ്യാഖ്യാനമൊന്നും വേണ്ട. എന്നാണ് അർത്ഥം പറഞ്ഞു ഭാനവൃത്തി? ഭാനവൃത്തിക്ക് അർത്ഥം പറഞ്ഞില്ലേ? പിന്നെ നിങ്ങളത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയല്ലേ, കൊണ്ടുവച്ച് കേൾക്കണ്ടേ? പിന്നെന്താ എന്താണെന്ന് ഏതെങ്കിലും തീർത്ത് പറയണം. ഇരുന്ന് മൂടിയിട്ട് എന്താ കാര്യം? എന്താ അർത്ഥം പറഞ്ഞാൽ അത് പറയണം. ഭാനവൃത്തിക്ക് എന്താണ് അർത്ഥം പറഞ്ഞത്? പല അർത്ഥം പറഞ്ഞാൽ അതാവും, ഒരർത്ഥം പറയണ്ടേ? ജ്ഞാനത്തോടു കൂടി അന്ധകരണം വരണം, അതാണ് ഗാനവൃത്തി എന്ന് പറയുന്നത്. അതൊരു വാക്കിന് അർത്ഥം പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. പിന്നെ ആ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്തിനാ അവിടെ വന്നിരിക്കുന്നത്? വ്യാഖ്യാനം വായിച്ചാൽ മതി. വ്യാഖ്യാനങ്ങളുണ്ടല്ലോ, അടുത്ത് വായിച്ചാൽ പോരെ. ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടല്ലോ, അത് വായിച്ചാലും പ്രസംഗിക്കാം. പോരെ, ഇവിടെ വന്നിരുന്ന് സമയങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കണം. ഇന്നതാണ് ഒരു വാക്കിന് ഒരർത്ഥം പറഞ്ഞാൽ അതാണെന്ന് മനസ്സിലാക്കണം. ഇന്നതാണ് ഭാനദർശനത്തിൽ ഭാനത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ജ്ഞാനദർശനത്തിലും ഭാനത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഭാനവും ജ്ഞാനവും തമ്മിൽ എന്താ വ്യത്യാസം? ശരി. ഞാൻ ചോദിച്ചെന്ന് തോന്നുന്നു, ചോദ്യം കേട്ടില്ല, പിന്നെ ഇങ്ങനെ ഉത്തരം പറയും? ചോദ്യം കേൾക്കാതെ എന്താണ് ചോദിച്ചത്? അത് ചോദിക്കുമ്പോ അതല്ലേ പറയണ്ട, എന്തെങ്കിലും പറയണ്ട. ഏഹ്, ഫലം ഞാനും അറിവ് തന്നെ, രണ്ടും അറിവ് തന്നെയാണ്. പക്ഷെ അറിവെന്നുള്ളതിലേക്ക് ഒന്നാണ്, എന്നാലും വ്യത്യാസം. ധ്യാനദർശനത്തിൽ പറയുന്നത് എല്ലാ അറിവും എന്ന് പറയുന്ന, ഇവിടെ പറയുന്ന സ്വാഭാവിക ജ്ഞാനം, ഭാനുവൃത്തിയോടുകൂടിയ ജ്ഞാനം, ഇതെല്ലാം എന്താണ്? എല്ലാം അസത്യമെന്നാണ് അവിടെ പറയുന്നത്. ഭാനത്തിന്റെ ആശ്രയം തന്നെ അസത്യമാണെങ്കിൽ ഭാനം അസത്യമാണ്, അതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തിനെ ആശ്രയിച്ചാണ് ഒരറിവുണ്ടാകുന്നത്? ആ വിഷയം തന്നെ അസത്യമാണെങ്കിൽ അറിവും അസത്യമാണ്. പുസ്തകത്തെ കുറിച്ച് എനിക്കൊരു അറിവുണ്ടാകും, പുസ്തകം തന്നെ അസത്യമാണെങ്കിൽ പുസ്തകത്തെ കുറിച്ചുള്ള അറിവും അസത്യമാണ്. അതിനെ ഭാനം എന്ന് പറയും. പരമാർത്ഥ സത്യമല്ലാത്ത അറിവ്, അവിടെ എല്ലാ അറിവുകളെയും അസത്യം എന്നാണ് പറഞ്ഞത്. ആത്യന്തികമായ അസത്യം, പരമാർത്ഥമായി സത്യമല്ല ഒരറിവും. അത് സ്ഥൂലം, സൂക്ഷ്മം, ആഹാരം, രുചിയും, നാല് തരത്തിലുള്ള വിഷയങ്ങളെ ആശ്രയിച്ച് അറിവുണ്ടാകും. ഏതറിവുണ്ടായാലും എന്താണോ അറിവിന്റെ വിഷയങ്ങളെല്ലാം അസത്യമായതുകൊണ്ട് അറിവും അസത്യമാണ്. അവിടെ പ്രധാനമായും പറയുന്ന അറിവിന്റെ വിഷയങ്ങൾ അസത്യമാണ്. അറിവിന്റെ വിഷയങ്ങൾ അസത്യമാണെങ്കിൽ അർത്ഥാത് അറിവും അസത്യം. പക്ഷെ എല്ലാം അസത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. എല്ലാ അറിവും അസത്യമാണ്, അറിയപ്പെടുന്നതെല്ലാം അസത്യമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്ത് വിശേഷിച്ച് ഒന്നും അങ്ങനെ തന്നെ അറിയുന്നതെല്ലാം അസത്യമാണ്, അറിവും അസത്യമാണെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് സ്വീകരിക്കാൻ പ്രയാസം വരും. എന്തുകൊണ്ടാണോ നമുക്ക് സത്യമായ അറിവുണ്ട്, അസത്യമായ അറിവും. നമ്മൾ സത്യത്തെ അറിയുന്നുണ്ട്, അസത്യത്തെ അറിയുന്നുണ്ട്. ഇങ്ങനെ അറിവ് നമുക്ക് രണ്ടായി ഇരിക്കുമ്പോൾ എല്ലാ അസത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ് സാധാരണ മനുഷ്യർക്ക്. അല്ലെങ്കിൽ പിന്നെ എല്ലാം ഒരാൾ അസത്യമായിട്ട് അറിയണം, അങ്ങനെ ആരും അറിയുന്നില്ല. ഇവിടെ തന്നെ ഉദാഹരണം പറയും, രജുവിന് സർപ്പത്തെ അറിയുമ്പോൾ അത് അസത്യം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും. എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം കണ്ടപ്പോൾ പാമ്പെന്ന് തോന്നി. അല്ലെങ്കിൽ അതുപോലെയുള്ള നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട്, രാമനെ കണ്ടപ്പോൾ പെട്ടെന്ന് കൃഷ്ണനാണെന്ന് തോന്നി. അത് എന്റെ തെറ്റായ ധാരണയാണ് എന്നാർക്കും മനസ്സിലാവും. ഇങ്ങനെ ഒരു അറിവുണ്ടായത് തെറ്റായ ധാരണയാണ്, അറിവേ ശരിയല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. അങ്ങനെ ഇരിക്കുന്ന അറിവുണ്ടായാൽ അത് തെറ്റായിരിക്കുന്നു. പക്ഷെ കയർ കണ്ടപ്പോ കയറെന്ന് തന്നെ തോന്നി, രാമനെ കണ്ടപ്പോ രാമൻ എന്ന് തന്നെ തോന്നി. ആദാസത്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും രാമനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ രാമൻ എന്ന് തന്നെ അറിഞ്ഞു. ആദാസത്യം എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കും. മനുഷ്യർക്ക് ഈ രണ്ടറിവുണ്ട്, അസത്യമായ അറിവ്, അസത്യമായ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ്, സത്യമായ അറിവ്, അതായത് സത്യമായ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ്. ഇങ്ങനെ രണ്ടറിവ് മനുഷ്യനുള്ളപ്പോൾ എല്ലാ അറിവും അസത്യം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പ്രയാസമുള്ള അറിയുന്നത്. പക്ഷെ ബാന ദർശനത്തിൽ എന്താ പറയുന്നത്? ഏതറിവായാലും ശരി, ആത്മാവിനെ കുറിച്ചായാലും പരബ്രഹ്മത്തിനെ കുറിച്ചായാലും ഈശ്വരനെ കുറിച്ചായാലും എന്തറിവുണ്ടായാലും എന്താ, എല്ലാ അറിവും സത്യമാണ്. ദാന ദർശനത്തിൽ അതാണ്. ദാനം എന്ന് പറഞ്ഞാൽ ആ ഒരു നിലപാടിൽ പറയുന്നു. എളുപ്പം മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. അസത്യ ജ്ഞാന ദർശനത്തിലേക്ക് വരുമ്പോൾ എന്താണ്, അവിടെ ഇതിനെ അംഗീകരിച്ചെന്ന് പറയുന്നു. ഇതാണ് അറിവ് രണ്ടുണ്ട് എന്നാണ്, സത്യമായ അറിവും അസത്യമായ അറിവും രണ്ടറിവുണ്ട്. അതാണ് രണ്ടും. ജ്ഞാനവും ഭാനവും ഒന്നാണെങ്കിലും ഭാനത്തെ തന്നെ രണ്ടായി തിരിക്കാൻ, എന്താണ് സത്യമായ ഭാനവും സത്യമായ ഭാനവും. രജ്ജുവിനെ സർപ്പമായറിഞ്ഞാൽ അത് സത്യമായ, രജ്ജുവിനെ രജ്ജുവായറിഞ്ഞാൽ സത്യമായ ഭാനം. പക്ഷെ അങ്ങനെ അവിടെ വേറെ തിരിക്കുന്നില്ല. അവിടെ പറയുന്ന എല്ലാം ആണ്, എല്ലാം അസത്യമാണ് എന്ന് വെച്ചാൽ അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കുന്നു. എല്ലാ അസത്യമായ ജ്ഞാനമെന്നോ എല്ലാ അസത്യമായ വിഷയങ്ങളെന്നോ പറഞ്ഞാൽ അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കുന്നു എന്താണോ, എല്ലാം അസത്യമായ ജ്ഞാനം, എല്ലാ വിഷയങ്ങളും അസത്യമായ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കണം എന്താണ്, പരമാർത്ഥത്തിൽ. എന്നുവെച്ചാൽ നമ്മുടെ അനുഭവത്തിലല്ല, നമ്മുടെ അനുഭവത്തിൽ നമ്മൾ സത്യയും സത്യത്തെയും അസത്യത്തെയും തിരിച്ചറിയുന്നു. പക്ഷെ പരമാർത്ഥമായ ഒരു നിലയിൽ എന്താണ് അത് പ്രത്യേകം മനസ്സിലാവും. അതായത് അസത്യമാണ് നിത്യമാണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയാതെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് ധരിക്കും? അത് നമ്മൾ പറയുന്ന കാര്യമായിട്ട് എടുക്കത്തില്ല. ഓരോ ഇയാൾ എന്തോ ഒരു തത്വം പറയണം, എന്തോ വേദാന്തം പറയണം, തലതിരിഞ്ഞു പോയി എന്ന് വിചാരിക്കും. ഏതോ സ്വാമിമാരുടെ കസ്റ്റഡിയിൽ പെട്ടു തലതിരിഞ്ഞു പോയി എന്ന് വിചാരിക്കും. അപ്പൊ അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കുന്നത് എന്താണോ, പരമാർത്ഥത്തിൽ സത്യമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ അനുഭവത്തിൽ സത്യമാണ്. പക്ഷെ അങ്ങനെ ഒരു വേർതിരിച്ച് പറയാതെ എല്ലാ അനുഭവങ്ങളും അനുഭവ വിഷയങ്ങളും അസത്യമാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഭാനം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ആൾക്കാർ അതിൻ്റെ ഈ അനുഭവത്തിലെ സത്യവും പരമാർത്ഥത്തിലെ അസത്യവും തിരിച്ചറിഞ്ഞിട്ട് തോന്നലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ തോന്നലെന്ന് പറഞ്ഞാൽ ആൾക്കാർ അത് തിരിച്ചറിയത്തില്ല, തിരിച്ചറിയും. ആരോടെങ്കിലും പറയണത് എന്ന് മുമ്പിരിക്കുന്ന ഇമേജ് തോന്നലാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളെന്ത് മനസ്സിലാക്കും? എന്താ മനസ്സിലാവും? ഞാൻ പറഞ്ഞു മേശ ഒരു തോന്നലാണ്, പുസ്തകം തോന്നലാണെന്ന് പറഞ്ഞ ആൾക്കാർ എന്ത് മനസ്സിലാവും? ഇങ്ങനെ അവര് പറയുന്നു, അവര് കൺഫ്യൂഷൻ ഉണ്ടാവും എന്താ ഈ പറയുന്നു. അപ്പൊ അവർ ചോദിക്കും സ്വാമി കഴിക്കുന്ന ചോറും തോന്നലാണ്, ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഊണ് തോന്നലാണ്, തോന്നലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് തോന്നിയാൽ മതി കഴിക്കേണ്ടത്, തോന്നല്ലേ? ഊണിന്റെ സമയത്ത് എന്ത് വിചാരിച്ചാൽ മതി, ഞാൻ കഴിക്കുന്നു എന്ന് തോന്നിയാൽ മതി, കാരണം തോന്നലാണ് എന്ന് പറഞ്ഞാൽ സ്വാമി പട്ടിണിയാണ്. അപ്പോ അവിടെ വ്യക്തമായി ധരിക്കണം, അനുഭവിക്കുമ്പോ സത്യം തന്നെ പരമാർത്ഥത്തിൽ. അപ്പൊ ആ പരമാർത്ഥം മനസ്സിലാകും, ഇതിനൊരു പരമാർത്ഥം ഉണ്ട്, അപ്പോഴേ ഉള്ളൂ അപ്പൊ സത്യം മനസ്സിലാക്കും. അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പറയാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ജ്ഞാനവും ഭാനവും ഒന്നാണെങ്കിലും ഭാനം എന്ന് പറയുമ്പോഴും അവിടെ സത്യവും അസത്യവും തന്നെ വേർതിരിക്കാം. പൊതുവെ അസത്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൽ വരുമ്പോൾ എന്താ പറയുന്നത്, ഇവിടെ യഥാർത്ഥമായ വിജ്ഞാനവും അയഥാർത്ഥമായ വിജ്ഞാനവും ഉണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഈ യഥാർത്ഥവും അയഥാർത്ഥവും പരമാർത്ഥത്തിൽ അയഥാർത്ഥം തന്നെ, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണ്, ഇത് ഭാനവൃത്തിയാണോ പറഞ്ഞാൽ സ്വാഭാവികമായ ജ്ഞാനമാണ്. മുമ്പ് പറഞ്ഞ ഭാനവൃത്തിയെ തന്നെ സ്വാഭാവിക ജ്ഞാനമായി പറയും. സ്വാഭാവിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ രണ്ടായി വിഭജിക്കുന്നു. ഇതിൽ യഥാർത്ഥമായ ജ്ഞാനമുണ്ട്, യഥാർത്ഥമായ ജ്ഞാനമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്രമകളെക്കുറിച്ച് പ്രത്യക്ഷം, അനുമതി, ഉപമിതി അങ്ങനെയുള്ള ക്രമങ്ങളെക്കുറിച്ചാണ്. എന്നുവെച്ചാൽ യഥാർത്ഥമായ ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പിന്നീട് പറയുന്നു യഥാർത്ഥമായ ജ്ഞാനവും ഉണ്ട്. പക്ഷെ യഥാർത്ഥമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ താല്പര്യം, അനുഭവിക്കുന്ന സമയത്ത് സത്യം അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്ന സമയത്ത് ഒന്ന് ചെയ്തു വരെ മരണം വരെ അനുഭവിച്ചുകൊണ്ടിരുന്നു, മരണം വരെ സത്യമാണ്. ജനനം മുതൽ മരണം വരെ ഞാൻ ഈ മേശയെ അനുഭവിച്ചുകൊണ്ടിരുന്ന മരണം വരെ ഇതെന്താണ് സത്യമാണ്. ഇപ്പൊ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാം പറഞ്ഞിട്ട്, ഇവിടെ സത്യജ്ഞാനവും അസത്യജ്ഞാനവും എന്ന് വേർതിരിക്കുന്നു. അത് നമ്മുടെ അനുഭവത്തിൽ വരുന്ന വ്യത്യാസം, സത്യവും അസത്യവും. അങ്ങനെയാണ് ജ്ഞാന ശബ്ദോപി. ഭാനം എന്ന് പറയുമ്പോൾ എന്താണ്, അനുഭവത്തിൽ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരുന്നാലും അതിൻ്റെ പരമാർത്ഥ സ്ഥിതി എന്താണ്, ഭാനം. അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. അല്ലെങ്കിൽ ചോദിക്കും ജ്ഞാനവും ഭാനവും ഒന്നാണ് എങ്കിൽ പിന്നെ ഒരു ദർശനം മതിയായിരുന്നല്ലോ രണ്ടെന്തിനാ. തുടക്കത്തിൽ പറഞ്ഞു ജ്ഞാനം എന്ന് പറഞ്ഞാലും ഭാനം എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഒന്നാണെങ്കിൽ രണ്ടും കൂടെ ഒരു ദർശനമാക്കിയ പോരെ. അപ്പോ എങ്ങനെയാണ് പറയുന്നത്, പ്രക്രിയാഭേദം എന്ന് പറയുന്നത്, ഭാനത്തെ വിശദീകരിക്കുന്ന പ്രക്രിയ ഒന്ന്, ജ്ഞാനത്തെ വിശദീകരിക്കുന്ന പ്രക്രിയ ഒന്ന്. പ്രക്രിയ എന്ന് വെച്ചാൽ വിചാര രീതി. ചിന്തിക്കുന്ന രീതി, മനസ്സിലാക്കുന്ന രീതി രണ്ടാണ്. പക്ഷെ നമുക്ക് പറയാം എന്താണ്, ജ്ഞാനം എന്ന് പറഞ്ഞാലും ഭാനം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ, വ്യത്യാസമൊന്നും. പക്ഷെ അത് വിശദീകരിക്കുന്ന ഒരു രീതിയുണ്ട്, അതിന് അദ്വൈതികളും പൊതുവെ ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളെ കുറിച്ച് പറയുന്നവരെല്ലാം പറയുന്നത് വേണം പ്രക്രിയ എന്ന് പറയും, മെത്തഡോളജി എന്നും പറയും ഇംഗ്ലീഷ്. വിചാരത്തിന്റെ രീതി അത് വ്യത്യാസമൊന്നുമില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ശബ്ദമല്ല, എന്നുവെച്ചാൽ ഒരു ശബ്ദത്തിന് പ്രസിദ്ധമായിരിക്കുന്ന ഒരു അർത്ഥം കാണും, അർത്ഥത്തിൽ വെച്ചല്ല ഇത് കെട്ടിരിക്കേണ്ടത്. മനസ്സിലായി, നമ്മൾ സാമാന്യ ജനങ്ങളുടെ അടുത്ത് ഈ ശബ്ദങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഒരർത്ഥമുണ്ട്, ആ അർത്ഥമേ അവർക്ക് ഗ്രഹിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അവരുടെ അവർക്ക് തോന്നുന്ന ഒരർത്ഥം ഉണ്ട്, അർത്ഥം ഗ്രഹിക്കും. അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താശയമാണോ അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന ആശയം അവർ കൂടിയിട്ടെത്തി. അവര് ശരിയായ അർത്ഥം ധരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളിത് വിശദീകരിച്ചു കൊടുക്കണം. എങ്ങനെയാണോ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പല സംഗതികളുണ്ട്, ആ രീതിയിലാണ് ഇവിടെ ഞാൻ ഒന്ന് പറയുന്നത്. ശാസ്ത്രഭാഷ എന്ന് പറയും, ലോകരുടെ ഭാഷ വേറെ, ശാസ്ത്രത്തിന്റെ ഭാഷ കൊണ്ടാണ് ലോകബുദ്ധി കൊണ്ട് ഇതിനെയൊന്ന് മനസ്സിലാക്കരുതെന്ന് പറയുന്നത്. ലോകർക്ക് മനസ്സിലാക്കുന്ന രീതി പറഞ്ഞു കൊടുക്കാം, അത് വേറെ. ലോകബുദ്ധിയിൽ ഇതിനെ മനസ്സിലാക്കുന്നത് വേറെ, രണ്ടും രണ്ടാണ്. എന്താ വ്യത്യാസം? ലോകബുദ്ധിയിൽ ആണ് ലോകം മനസ്സിലാക്കുന്നതെങ്കിൽ അവരുടെ ബുദ്ധി ഇതിൻ്റെ താല്പര്യം മനസ്സിലാക്കുക, ഇതിൻ്റെ വിശദീകരണം മനസ്സിലാക്കുക. ലോകബുദ്ധിയിലാണ് അവരൊക്കെ മനസ്സിലാക്കുന്നതെങ്കിൽ ഇതിലുള്ള അറിവ് അവർക്ക് കിട്ടത്തില്ല. ദർശനമാലയിൽ അറിവായിരിക്കില്ല അവർക്ക് കിട്ടുന്ന. അവരറിഞ്ഞിരിക്കുന്ന അറിവ്, അവർ പഠിച്ചിരിക്കുന്ന അറിവ്, അതിലവരെന്തെങ്കിലും കൂട്ടിച്ചേർക്കും. അവർക്ക് തോന്നിയിരിക്കും അവരുടെ ഭാഷയിൽ ഇത് വ്യാഖ്യാനിക്കും. അസമയം ശാസ്ത്രത്തിൻ്റെ ഒരു ഭാഷയുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഗുരു ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കിയത്? മനസ്സിലായി എങ്ങനെ മനസ്സിലാക്കി? എങ്ങനെ മനസ്സിലായി? എഴുതിയിരിക്കുന്ന സംസ്കൃതത്തിൽ, സംസ്കൃതത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോ സംസ്കൃതത്തിലൂടെ ഇത് പറയാനും സംസ്കൃതത്തിലൂടെ മനസ്സിലാക്കാനും ഗുരുവിന് കഴിയും. സംസ്കൃതം മാത്രം കൊണ്ട് പോലെ പിന്നെയോ വളരെ സൂക്ഷ്മമായ മനനം, വിചാരം, അതാണ് പ്രധാനം. ഇതിൻ്റെ സൂക്ഷ്മമായ അർത്ഥങ്ങളെ വളരെ സൂക്ഷ്മമായി മനനം ചെയ്ത് ഗ്രഹിച്ചു, വിചാരത്തിലൂടെ ഗ്രഹിച്ചു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ നമുക്ക് മനഃപ്പാഠം ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ പ്രസംഗത്തിനൊക്കെ ചെയ്യാറുണ്ട്, അതുപോലെ മനഃപ്പാഠം ചെയ്തിട്ടും പറയാം. പക്ഷെ അവിടെ എന്ത് വ്യത്യാസം വരും? നമുക്കും മനസ്സിലാകത്തില്ല, കേൾക്കുന്നവർക്കും മനസ്സിലാവണമെന്നില്ല. വിവരമുള്ളവരുണ്ടെങ്കിൽ മനസ്സിലാക്കും. എന്ത് മനസ്സിലാക്കും? പറയുന്ന നമുക്ക് വിവരമില്ല, അത് മനസ്സിലാകും. സാധാരണ ആൾക്കാർക്കൊന്നും മനസ്സിലാക്കണം. നമ്മൾ മനഃപ്പാഠം ചെയ്ത് പറഞ്ഞാണ്, നമ്മൾ ഗ്രഹിച്ചിട്ടില്ല. അപ്പൊ നമുക്കത് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ പ്രസംഗത്തിനൊക്കെ തയ്യാറെടുത്ത് പ്രസംഗിക്കുന്ന അതാണ് 90% എന്തായിരിക്കും? നമ്മളാ പ്രസംഗം പുസ്തകം വായിച്ച് കുറെ നോട്ടൊക്കെ പിന്നെ ക്രമത്തിലാക്കി ഒരു പ്രിപ്പറേഷൻ നടത്തി നമ്മളൊരു പ്രസംഗ രൂപമാക്കി നമ്മൾ പോയി പറയും. അത് അങ്ങനെയല്ലേ ഈ സാധനങ്ങൾ മനസ്സിലാക്കാനും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൂ. അതൊരു സിനിമയിലുണ്ട്, ജഗതി. എന്താണ്, ഒരു 10 TV വെച്ച്, VCR വെച്ച്, എന്നിട്ട് കഥ എഴുതുന്നതാണ്. ഓരോന്നിൽ നിന്നും ഓരോ വരി വളരെ തിടുക്കപ്പെട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കഥ എഴുതുന്നത്. 10 എണ്ണം കേട്ടിട്ട് എഴുതുന്നത് കേട്ടിട്ട് കണ്ടിട്ടുണ്ടാകും. പഴയ ഒരു സിനിമയാണ്. അതുപോലെ നമുക്ക് ഇതൊരു കഥയെഴുത്തായി പോകും, പ്രിപ്പറേഷൻ അങ്ങനെ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ നല്ലവണ്ണം വിചാരം ചെയ്ത് സ്വാംശീകരിക്കണം എന്താണ് എന്നുള്ളത്. പിന്നെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗുരുവിന്റെ പ്രത്യേകത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഏത് കാര്യങ്ങളെയും വളരെ സൂക്ഷ്മമായി ഗ്രഹിക്കും. സാധാരണ സാധിക്കുന്ന കാര്യം ഏതിൻ്റെയും ഏതൊരു വിഷയം കിട്ടിയാലും ഏതൊരു വിഷയം അതൊരു ചെറിയ വിഷയമാണെങ്കിലും അതിനെക്കുറിച്ച് സൂക്ഷ്മമായി ഗ്രഹിക്കും. ഗുരുവിന്റെ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ്. ആരെങ്കിലും ചെന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാ അങ്ങനെയാണോ എന്ന് ചോദിക്കും. എങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു വിചാരിക്കും ഞാൻ പറഞ്ഞ ഗുരു അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണോ എന്ന് ചോദിച്ചില്ല, എന്നുവെച്ചാൽ അങ്ങനെയാണെന്ന് ധരിച്ചെന്നാണ്. അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അതാണ് പലതും പറയുന്നത്. ഗുരു പറഞ്ഞതും പറഞ്ഞപ്പോണ്ടല്ലോ ശ്രീനാരായണ വൈഖരി അത് ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരെ എഴുതി പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതും ചിന്തിക്കേണ്ട വിഷയമാണെന്നുള്ളതാണ്. അത് ശരിയും വരാം തെറ്റും വരാം. ഈ പറയുന്ന ആളിനെ നിരുത്സാഹപ്പെടുത്തേണ്ട, അതുകൊണ്ട് ചോദിക്കുന്നത് എന്താണ്? ഓ അങ്ങനെയോ അങ്ങനെയാണോ ചിന്തിച്ച് മനസ്സിലാക്കണമെന്നാണ് എൻ്റെ താല്പര്യം. ഇപ്പൊ പറഞ്ഞോ എന്ത് പറയും? ആ ഞാൻ പറഞ്ഞതിനെ അംഗീകരിച്ചു. അവൻ പറയും ഗുരു ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ അവൻ പറഞ്ഞാണ്. ഈ സംഭാഷണങ്ങളെന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നു 90% ഇങ്ങനെയാണ്. പിന്നെ ഇന്നത്തെ ആധുനിക ശിഷ്യന്മാർ അതിനെ തിരുത്തിയും ചെയ്യും. അങ്ങനെ ആരോ എഴുതി വെച്ചാണ്, പിന്നെ അതിനെന്ത് ചെയ്യും? തിരുത്ത്. ഞാനൊരു ഗുരുവിന്റെ ശിഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തിരുത്തുന്നു? പറഞ്ഞു ഭാവിയിൽ ജനങ്ങൾ നമ്മൾ തിരുത്തിയില്ലെങ്കിൽ ഗുരു അറിവില്ല എന്ന് വിചാരിക്കും. നമ്മൾ തിരുത്തണം. ശിവന്റെ ഇപ്പോഴത്തെ അറിവിലും ശരിയല്ല എന്ന് തോന്നുന്നത് ഗുരുവിന്റെ അറിവിലും ശരിയല്ല എന്നാണ് ഇവൻ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു തിരുത്തൽ ഗൂഢാലോചനയുണ്ട്, രഹസ്യ എന്നതിനൊക്കെ തിരുത്തണം. എന്നാലേ ഗുരുവിനെ ആധുനികനാക്കാൻ പറ്റും. ഇങ്ങനെ ഗുരു അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ വിചാരിക്കുന്ന അല്പബുദ്ധികൾ ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞ കഷ്ടം കഷ്ടം. അല്പബുദ്ധികൾ എന്തറിയും അങ്ങനെയാണ്. അപ്പോ സംഭാഷണത്തിൽ നമുക്ക് പിടിച്ചൊന്നും സിദ്ധാന്തത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. അത് ശരിയും കാണും തെറ്റും കാണും. ഇപ്പൊ ശരിയായിരിക്കുന്നു തെറ്റായിരുന്നു ഏതായാലും കൂടി അങ്ങനെയാണോ അതാണോ ആഹാ ശരി ഇങ്ങനെയൊക്കെ പറയും. ഇത് കേട്ടതൊക്കെ ഗുരുവിന്റെ സിദ്ധാന്തമാണെന്ന് പറയാൻ പറ്റും. അപ്പോ ഗുരുവിന്റെ ഏറ്റവും വലിയൊരു വിശേഷം വളരെ സൂക്ഷ്മമായിട്ട് ഇതിനെ നമ്മൾ ഒരുപാട് ഒരുപാട് ഒരുപാട് ചിന്തിച്ചാലേ നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും മനസ്സിലാകും. ഒരു ജീവിതകാലം മുഴുവൻ ചിന്തിക്കുന്നു എന്ന് ജ്ഞാന ദർശനം ഭാന ദർശനം ഇങ്ങനെ രണ്ട് ഈ വ്യാഖ്യാതാക്കളുടെ ഇത് ആർക്കും മനസ്സിലായിട്ടില്ല എന്താ ഇങ്ങനെ രണ്ടാക്കിയെന്ന്. ഒരു വ്യാഖ്യാതാവിനും ഇന്നൊരു പ്രീട്ടിക്കും എന്തെങ്കിലും ജ്ഞാനമൊന്നും ഭാനമൊന്നും രണ്ടാക്കി അവർ ചിന്തിച്ചിട്ടില്ല അതിനെ കുറിച്ച്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചിന്തിച്ചപ്പെട്ടിട്ട് വായിരിക്കും. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. എന്തിനാ ജ്ഞാനം ഭാനം രണ്ടാക്കി ഒന്നുപോലെ? ഈ രണ്ടു തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് തന്നെ പറയാൻ പറ്റും. കുറേയെങ്കിലും മനസ്സിലാവും ചിന്തിക്കാതിരുന്നാലോ. അതുകൊണ്ട് എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞത് പോയോ? ആണോ പറഞ്ഞത്? സാധാരണ ഒരു മനുഷ്യനോട് നമ്മളിത് പറയുമ്പോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവൻ അവന്റെ ഭാഷയ്ക്ക് അനുസരിച്ച് അതിന് മനസ്സിലാക്കും. അപ്പൊ ഇവിടെ എന്താണോ ഗുരു പറയാൻ ഉദ്ദേശിച്ചത് ഗുരുവിന്റെ താല്പര്യമാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ചിന്തിച്ച് നമുക്ക് ഗ്രഹിക്കാൻ എത്രമാത്രം പറ്റുമോ അത്രയും രീതിയിൽ അത് മനസ്സിലാക്കിയിട്ട് ആൾക്കാർക്ക് വിശദീകരിച്ചു കൊടുക്കും. അങ്ങനെ വിശദീകരിച്ചാൽ അവൻ അവന്റെ ബുദ്ധിക്ക് അനുസരിച്ച് ഗ്രഹിക്കത്തുള്ളൂ. അല്ലാതെ ഇപ്പോ ഇതൊക്കെ അസത്യമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിലും നമ്മൾ പറയുന്നുണ്ടോ, സ്വാമി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം കാണും എന്ന് പറഞ്ഞിട്ട് അവനെന്ത് ചെയ്യും, അവനും ബാക്കിയുള്ള അടുത്ത് പറയും ഇതൊക്കെ അസത്യമാണ്. എന്തായി അസത്യം? അവനും ബോധ്യപ്പെട്ട കാര്യമാണ്. അവൻ സത്യമെന്ന് ബോധ്യപ്പെടുന്നതിനാണ് ബാക്കിയുള്ള അടുത്ത് എന്ത് പറയുന്നത്. ഒരുപാട് വിചാരം ആവശ്യമുള്ള ഒരു സംഗതിയാണ് എന്നാണ് എൻ്റെ ചുരുക്കം. അതുകൊണ്ട് ഇതൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ഒരുപാട് സൂക്ഷ്മമായി വിചാരം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്ന സംഗതിയാണ്. അതിൻ്റെ സാരം നമ്മൾ കണ്ടെത്തണം. എൻ്റെ അർത്ഥം നമ്മളാരോടും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയണമല്ലോ. പറയുന്നത് രണ്ടാമത് ആദ്യം നമ്മൾ ഗ്രഹിക്കുക എന്നുള്ളത്. സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ശരിക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കണം. ചിന്തയാണ് തപസ്സെന്ന് പറയുന്നത്. ഏറ്റവും വലിയ തപസ്സെന്ന് പറയുന്ന ചിന്തയാണ്. ഒരു തത്വത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തപസ്സെന്ന് പറയുന്നത് ചിന്തയാണ്. ചിന്തയ്ക്കപ്പുറം വേറെ തപസ്സാണ്. പട്ടിണി കിടക്കുന്നതോ ഉപവാസം എടുക്കുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും തപസ്സൽ. അതൊക്കെ എന്ത് എന്തിനുണ്ടാണോ രോഗം വരുത്തി വയ്ക്കുക. പട്ടിണി കിടന്നാൽ വയറ്റിലുള്ള അൾസർ ഉണ്ടാവും, പിന്നെ അതിന് ചികിത്സ. മനനമാണ് മുഖ്യം, വിചാരമാണ് തപസ്. അതുകൊണ്ട് അത് വിചാരം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ധ്യാനം എന്ന് പറയുന്നത്, എന്താണ് ജ്ഞാനം. ധ്യാനവും ഞാനും എന്തിനു രണ്ടായിട്ട് പറഞ്ഞു, ഏതെങ്കിലും ഒന്ന് പോരെ? വ്യത്യാസം നമുക്ക് അപ്പം മനസ്സിലാകും. അപ്പൊ അതിൽ സ്വാഭാവികമായി വരുന്ന ജ്ഞാനം എന്ന് പറയുമ്പോൾ സത്യവുമാകാം അസത്യം രണ്ടുമാകാം. ഈ സത്യവും അസത്യവുമായി രണ്ടായ ജ്ഞാനത്തെ ധ്യാനം എന്ന് പറയുമ്പോൾ എന്തായി? അസത്യമാണ്, രണ്ടും അസത്യമാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കിയാല് അതാണ് അവിടെ നിന്ന് ഇവിടേക്ക് നമുക്ക് നമുക്ക് ഈ ഭാനം ദർശനത്തിൽ പറയുന്ന ഭാനം തന്നെ കൃത്യമായി എന്താണെന്ന് മനസ്സിലാകും. ഇല്ലെങ്കിൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുന്നു. സ്വാഭാവിക ജ്ഞാനം ഭാനം എന്ന് ഭാന ദർശനത്തിൽ പറയും. ജ്ഞാന ദർശനത്തിൽ പറയും എന്താണോ സ്വാഭാവിക ജ്ഞാനം തന്നെ സത്യവും അസത്യവും രണ്ടും. അപ്പൊ ഈ സത്യത്തെയും അസത്യത്തെയും ചേർത്തെന്ന് പറയും അസത്യവും. സ്വാഭാവികമായതുകൊണ്ട് ഇത് അസത്യമാണ്. എന്നാൽ സത്യവും അസത്യവുമല്ല, അല്ലെങ്കിൽ എല്ലാം അസത്യം, അങ്ങനെയൊന്നും പറയാൻ കഴിയാത്ത ഒരു ജ്ഞാനമുണ്ട് അറിവ് എന്ന് തന്നെ ആരും പറയും. ഇതിനെല്ലാം അറിവെന്ന് തന്നെ പറയും. അറിവിനെന്ത് പറയുന്നത്? നിരുപാധികമായ ജ്ഞാനം. അതിനാണ് ആത്മാവെന്ന് പറയുന്നത്, ബ്രഹ്മമെന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയും, ജീവൻ എന്ന് പറയും. എന്നാൽ അതിനെയാണ് ഈ പറയുന്നതിൻ്റെയൊക്കെ സാരം അതാണ് അറിവ്. അറിവെന്ന് പറയുന്ന കൃതി പറയുന്ന ഈ രണ്ട് വ്യത്യാസമാണ്. നിരുപാധികമായ ജ്ഞാനത്തെയും പറയും, അവിടെ സ്വാഭാവികമായ ജ്ഞാനത്തെയും പറയും. അതിൽ നിരുപാധികമായ ജ്ഞാനത്തെ ഇവിടെ പറയുന്നു, അത് മനസ്സിലാക്കണം. സ്വാഭാവികമായ ജ്ഞാനത്തെ ഇവിടെ പറയുന്നു. ഈ മുഴുവൻ കൃതികളിലും തത്വത്തെക്കുറിച്ച് പറയുന്നിടത്ത് എല്ലായിടത്തും ഈ രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനമായി മനസ്സിൽ വെച്ചുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. ചിലടത്ത് നിരുപാധികമായ അറിവിനെ കുറിച്ച് പറയും, മറ്റു ചിലടത്ത് സ്വാഭാവികമായ അറിവിനെ കുറിച്ച് പറയും. ഈ വേഗത്തിനും മനസ്സിലാക്കിയാൽ തന്നെ ഈ കൃതികൾ മനസ്സിലാക്കാൻ നമുക്ക് ചിന്തിക്കാനൊരു പിടിവള്ളിയാവും. ചിന്തിച്ച് മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്നാൽ കേവലം അറിവ് അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ആശയക്കുഴപ്പമാണ്. എവിടെ അറിവെന്ന് ശബ്ദം കണ്ടാലും നിരുപാധികമോ സ്വാഭാവികമോ എന്ന് തിരിച്ചറിയാതെ ആൾക്കാർക്ക് മനസ്സിലാക്കും, അത് കുഴപ്പമാണ്.